بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه ومن والاه. قال المصنف رحمة الله عليه: تغيير المنكر فريضة. قال: عن أبي سعيد الخدري رضي الله تعالى عنه قال: سمعت رسول الله صلى الله عليه وسلم يقول: من رأى منكم منكرا فليغيره بيده، فإن لم يستطع فبلسانه، وإن لم يستطع فبقلبه، وذلك ضعف الإيمان. رواه مسلم. ഇമാം മുസ്ലിം അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ കൊണ്ടുവന്ന അബൂ സയ്യിദ് അൽഖുദരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണിത്. അബൂ സയ്യിദ് അൽഖുദരിയുടെ യഥാർത്ഥ പേര് സയ്യിദ് ബിനു മാലിക് ബിനു സിനാൻ റളിയല്ലാഹു അൻഹു എന്നാണ്. സയ്യിദ് ബിനു മാലിക് ബിനു സിനാൻ അൽഖുദരി, അദ്ദേഹം സഹായിമാരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഹദീസ് വിസ്വലാസ്മാ തങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഏഴ് സഹാബിമാരിൽ ഒരാളാണ്. ഏഴ് സഹാബിമാരാണ് ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ആയിരങ്ങൾ, 2000, 3000, 4000, 5000. ഒന്നാം സ്ഥാനക്കാരൻ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ്. അതിൽ ഏഴാം സ്ഥാനമുള്ളത് അബൂ സയ്യിദ് അൽഖുദരി റളിയല്ലാഹു അൻഹു ആണ്. അങ്ങനെയുള്ള സഹാബിയാണ് സയ്യിദ് ബിനു മാലിക് ബിനു സിനാൻ. അദ്ദേഹം പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഞാൻ കേട്ടു: മൻ റഅ മിൻകും മുൻകറ, നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരു തിന്മ കണ്ടാൽ, ഫൽ യുഗയ്യിർഹു ബിയദിഹി, അവരത് അവൻ്റെ കൈകൾ കൊണ്ട് നീക്കട്ടെ. ഫൈലം യസ്തത്തി, അതിനവർ സാധ്യമല്ലെങ്കിൽ, ഫബി ലിസാനിഹി, നാവുകൊണ്ട് നീക്കട്ടെ. വൈല്യം യസ്തത്യ ഫബി കൽബിഹി, അതിനും സാധ്യമല്ലെങ്കിൽ അവൻ്റെ ഹൃദയം കൊണ്ട് അവൻ അതിനെ എതിർക്കട്ടെ. വദാലിക് അദ്ഗാഫുൽ ഈമാൻ, അതാണ് ആ മൂന്നാമത് പറഞ്ഞ അവൻ്റെ മനസ്സുകൊണ്ട് വെറുക്കട്ടെ എന്ന് പറഞ്ഞ കാര്യം ഈമാനിൻ്റെ ഏറ്റവും ദുർബലമായ പദവിയിൽപ്പെട്ടതാണ്, ഏറ്റവും അവസാനത്തെ ദർജയാണ് എന്ന് ഇസ്ലാമിക മതങ്ങളെ പഠിപ്പിക്കാൻ. ഇത് ഇസ്ലാമിക സമൂഹത്തിൻ്റെ കെട്ടുറപ്പിനും അതേപോലെ തന്നെ ഇസ്ലാമിക സമൂഹത്തിൻ്റെ എല്ലാ തരത്തിലുമുള്ള പുരോഗതിക്കും നിദാനമായ ഒരു കാര്യം, ദുനിയാവിലും അതേപോലെ തന്നെ ആഖിറത്തിലുമുള്ള വിജയത്തിനും അടിസ്ഥാനപരമായ ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി പറഞ്ഞ ഒരു കാര്യമാണ് അമ്റു ബിൽ മഅറൂഫ് വ നഹ്യു അനിൽ മുൻകർ, നല്ലത് കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്ന കാര്യം. ഇത് ഇസ്ലാമിക സമൂഹത്തിനെ അല്ലാഹു പുറപ്പെടുവിച്ചതിൻ്റെ തന്നെ ലക്ഷ്യം ഇതാണ് എന്ന്, അമ്റു ബിൽ മഅറൂഫും നഹ്യു അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്ന കാര്യമാണെന്ന് അല്ലാഹു തആല ഖുർആനിലൂടെ പറഞ്ഞതാണ്. കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത്തിൽ ഇന്നാസ് തഅമുറൂന ബിൽ മഅറൂഫി വ തൻഹൗന അനിൽ മുൻകരി വ തുഅ്മിനൂന ബില്ലാ, നിങ്ങളാണ് ഏറ്റവും ഖൈറായ ഉമ്മത്ത്. ഒരുപാട് പ്രവാചകന്മാരും അവരുടെ ഉമ്മത്തും കഴിഞ്ഞുപോയി, അതിലേറ്റവും അഫ്ദലായ ഉമ്മത്ത്, ഖൈറു ഉമ്മത്ത് ഈ ഉമ്മത്താണ്. എന്താ കാര്യം? തഅമുറൂന ബിൽ മഅറൂഫി വ തൻഹൗന അനിൽ മുൻകർ, നിങ്ങൾ നല്ലത് കൽപ്പിക്കുകയും തിന്മ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യും. ഒത്തുമിനു നബില്ല, അത് പറഞ്ഞു കിടക്കുക മാത്രമല്ല, അള്ളാഹുവിൽ നിങ്ങൾ സ്വയം വിശ്വസിക്കുകയും ചെയ്യും. ഇത് ഈ ഉമ്മത്തിൻ്റെ ഐഡൻറ്റിറ്റിയാണ്, അത് കളഞ്ഞു കുടിക്കാൻ പാടില്ല. നേരെ മറിച്ച് വനു ഇസ്രായേലിൽപ്പെട്ട ആളുകളാവട്ടെ, അതിന് മുമ്പുള്ളവരൊക്കെ നേരെ മറിച്ചായിരുന്നു. അവർ നന്മ ചിലപ്പോൾ കൽപ്പിച്ചേക്കാം, എന്നാൽ നഹിയ് അവർ നടത്താറുണ്ടായിരുന്നില്ല, തിന്മ അവർ വിരോധിക്കാറുണ്ടായിരുന്നില്ല. വനു ഇസ്രായേലിനെ സംബന്ധിച്ച് റസൂലുള്ള പറഞ്ഞത് അവർ തിന്മ ആദ്യം കാണുന്ന പ്രാവശ്യം എതിർക്കുമെന്നാണ്. പിന്നെ അവർ ചെയ്യുന്ന കണ്ടാൽ അവർ പറയും അവനെ വിട്ടേക്കുക, നമ്മൾ മുമ്പ് പറഞ്ഞതല്ലേ, അവൻ മാറ്റാൻ തയ്യാറില്ലാത്തവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ തിരിഞ്ഞു പോകുന്നതാണ്. ആ സ്വഭാവം ഒരിക്കലും ഈ ഉമ്മത്തിലേക്ക് കടന്നു വരാൻ പാടില്ല. മറിച്ച് നിർബന്ധമായും നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും വേണം. അള്ളാഹു തആല പറഞ്ഞത് യാ അയ്യുഹല്ലദീന ആമനു, പല സ്ഥലങ്ങളിലും ആ വചനങ്ങളിലേക്ക് പ്രവേശിച്ചാൽ വളരെ വിശാലമായിരിക്കും ആ വിഷയം. ഇവിടെ ഏറ്റവും ഖൈറു ഉമ്മത്ത് ഈ ഉമ്മത്താണ്, അതിൻ്റെ പ്രത്യേകത നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുമെന്നാണ്. അതുകൊണ്ടാണ് മുൻ സമുദായങ്ങളെ അള്ളാഹു ആക്ഷേപിച്ചത്. ലോയനല്ലദീന കഫറു മിൻ ബനി ഇസ്രായീൽ ആലാ ലിസാനി ദാവൂദ വ ഈസാ ബിനി മറിയം ദാലിക ബിമാ യസൗവ കാനു യഅതദൂൻ കാനു ലാ യതനാഹൗന അൻ മുൻകരിൻ ഫഅലൂ ലബിസ മാ കാനു യഫഅലൂൻ. ബനു ഇസ്രായേലിൽപ്പെട്ട ആളുകൾ ദാവൂദ് നബി അലൈഹി ഇസ്ലാമിൻ്റെയും ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെയും ഒക്കെ നാവുകളിലൂടെ ശപിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം എന്താ? കാനു ലാ യതനാഹൗന അൻ മുൻകരിൻ ഫഅലൂ, അവർ ചെയ്യുന്ന തിന്മകളെ അവർ എതിർക്കാറുണ്ടായിരുന്നില്ല. ലബിസ മാ കാനു യഫഅലൂൻ, എത്ര മോശം പ്രവൃത്തിയാണ് അവർ ചെയ്തിരുന്നത്. ലൗല യൻഹാഹുമുർ റബ്ബാനിയൂന വൽ അഹ്ബാറു അൻ ഖൗലിഹിമുൽ ഇസ്മ വ അഖ്ലിഹിമു സുഹ്ത. സുബ്ഹാനല്ലാഹ്. അവരുടെ പണ്ഡിതന്മാരും പുരോഹിതന്മാരും ജനങ്ങൾ തെറ്റ് ചെയ്യുന്നത് കണ്ടപ്പോൾ എന്തുകൊണ്ട് അതിനെ എതിർത്തില്ല എന്നുള്ളത് തന്നെ ആക്ഷേപിച്ചുകൊണ്ട് ചോദിക്കാൻ. അതുകൊണ്ട് എല്ലാവർക്കുമുള്ള ബാധ്യതയാണ് നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്നത്. ചില ആളുകൾ മാറി നിൽക്കും, നമ്മൾ അങ്ങനെ ചെയ്യേണ്ട കാര്യം ഇല്ല, നമ്മൾ നമ്മളുടെ കാര്യം മാത്രം പരിശോധിച്ചാൽ മതി, അത് ശുദ്ധീകരിച്ചാൽ മതി, തിന്മ ചെയ്യാതിരുന്നാൽ മതി എന്നൊക്കെ പറയാറുണ്ട്. അതിൽ ന്യായീകരണമായിട്ട് ഖുർആനിൽ നിന്ന് ആയത്തുകളും പറയും. യാ അയ്യുഹൽ ലദീന ആമനു അലൈക്കും അൻഫുസക്കും ലാ യദുറുക്കും മന്നല്ല ഇദ്ഹതദൈത്തും. വിശ്വാസികളെ, നിങ്ങൾ നിങ്ങളുടെ കാര്യം ശ്രദ്ധിക്കുക, മറ്റുള്ള ആളുകൾ വഴിവഹിച്ചു പോയാൽ നിങ്ങൾക്ക് നഷ്ടമൊന്നുമില്ല, ഉപദ്രവമില്ല എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് നിങ്ങളെ ഹിദായത്തിലായാൽ ഇദഹ്തദൈത്തും എന്ന് പറഞ്ഞാൽ, നിങ്ങൾ അമറു ബിൽ മഅറൂഫ് അതേപോലെ തന്നെ നഹ്യുൻ അനിൽ മുൻകർ നിർവഹിച്ചാൽ നിങ്ങൾക്ക് ഉപദ്രവമില്ല. അതല്ലെങ്കിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്, ജനങ്ങൾ തിന്മ കാണുകയും അതിനെ എതിർക്കാതിരിക്കുകയും ചെയ്താൽ അവർക്ക് അദാബ് ഇറങ്ങിയേക്കാം. അതുകൊണ്ടാണല്ലോ ആ നുഹുലക്കു വഫീന സാലിഹൂൻ, ഞങ്ങളുടെ കൂട്ടത്തിൽ സാലിഹികൾ ഉണ്ടായിരിക്കേ ഞങ്ങൾക്ക് അദാബ് ഇറങ്ങൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതേ ഇദാ കസുറൽ ഖബസ്, തിന്മ വർദ്ധിച്ചാൽ. അപ്പൊ തിന്മ വർദ്ധിച്ചാൽ അദാബ് ഇറങ്ങും, അതേപോലെ തന്നെ നന്മ കൽപ്പിക്കാതെയും തിന്മ വിരോധിക്കാതെയും ആളുകൾ മാറി നിന്നാലും അദാബ് ഇറങ്ങും. ഇത് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. നമ്മളുടെ ഈ കാലഘട്ടത്തിലൊക്കെ ഏറ്റവും പ്രസക്തമായ ഒരു കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾക്ക് മുന്നറിയിപ്പ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ചില പണ്ഡിതന്മാർ അതിനെ എണ്ണിയിട്ടുള്ളത് ഇസ്ലാം കാര്യങ്ങളിലാണ്. ഇസ്ലാം കാര്യം 5 എന്നുള്ളതിന് പകരം ആര് പറഞ്ഞിട്ടുള്ളത് ഇസ്ലാം കാര്യം 6 എന്നാണ്. ഈമാൻ കാര്യം പോലെ ഇസ്ലാം കാര്യം 6 എന്നൊക്കെ പറഞ്ഞ പണ്ഡിതന്മാരെ കാണാൻ പറ്റും. അപ്പോൾ സത്യത്തിൽ ഇസ്ലാം കാര്യം 5 തന്നെയാണ്. എന്നാൽ അതിന്റെ പ്രാധാന്യം ആ 6 കാര്യമായി എണ്ണിയിട്ടുള്ളത് അമറു ബിൽ മഅറൂഫ് ആണ് എന്ന് പറയാൻ വേണ്ടി അത് സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇസ്ലാം കാര്യം 5 തന്നെയാണെങ്കിലും ഈമാൻ കാര്യത്തിന് വലിയ പ്രാധാന്യമുണ്ട് എന്ന് ആ പണ്ഡിതന്മാരുടെ ആ പ്രവൃത്തിയൊക്കെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നതാണ്. ഇനി ആരാണ് പിന്നെ അമറു ബിൽ മഅറൂഫ് നടത്തേണ്ടത്, എങ്ങനെയായിരിക്കണം നടത്തേണ്ടത്? ഒന്നാമതായി അമറു ബിൽ മഅറൂഫ് നടത്തേണ്ടത് ആ വ്യക്തിയിൽ ചില ഗുണങ്ങൾ ഉണ്ടായിരിക്കണം. ഒന്ന്, സത്യം അയാൾ സ്വയം ജീവിതത്തിൽ നടപ്പാക്കണം. കാരണം മറ്റുള്ള ആളുകളോട് പറയുന്നതിന് മുമ്പ് സ്വയം ജീവിതത്തിൽ അത് വേണം. നീ ഇങ്ങനെ ചെയ്യണമെന്ന് വേറെ ആളോട് നിർദ്ദേശിക്കുന്നതിന് മുമ്പ് ഞാൻ അങ്ങനെയായിരിക്കണം. അതല്ലാതെ മറ്റുള്ളവരോട് കൽപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് യാ അയ്യുഹൽ ലദീന ആമനു ലിമ തഖൂലൂൻ മാ ലാ തഫഅലൂൻ, നിങ്ങൾ ചെയ്യാത്തത് എന്തിനെ നിങ്ങൾ ആളുകളോട് ഉപദേശിക്കുന്നു? നിങ്ങൾ ആളുകളോട് പുണ്യം ഉപദേശിക്കുകയും നിങ്ങളത് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുക എന്നത് ബീസമാക്കാനും യഫലു, എത്ര മോശമാണ്. പിന്നെ നിങ്ങൾ ആളുകളോട് നല്ലത് കൽപ്പിക്കുക എന്നിട്ട് നിങ്ങൾ സ്വയം ചെയ്യാതിരിക്കുക, എന്തൊരു വിവരക്കേടും അതേപോലെ തന്നെ തിന്മയുമാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അതിനെ സംബന്ധിച്ച് ആക്ഷേപിച്ചത്. രണ്ടാമത്തേത്, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യേണ്ടത് അതിന് അറിവുണ്ടായിരിക്കണം, ഒന്ന് ജീവിതത്തിൽ പകർത്തണം. ഒരു കാര്യത്തെ സംബന്ധിച്ച് അതാണ് നന്മ എന്ന് ഉറപ്പുണ്ടാവണം. ശരിയായ സ്രോതസ്സുകളിൽ നിന്നുള്ള അറിവിനെയാണ് ഇൽമ് എന്ന് പറയാം. അതേപോലെ ഒരു കാര്യം തെറ്റാണ് എന്ന് വിരോധിക്കുന്നതിന് മുമ്പ് അത് ഹറാമാണ് നിഷിദ്ധമാണ് എന്ന് ഉറപ്പുണ്ടായിരിക്കണം. കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലോ നാട്ടുകിടപ്പിന്റെ അടിസ്ഥാനത്തിലോ അല്ല, പിന്നെയോ എൽമിന്റെ അടിസ്ഥാനത്തിൽ വിശുദ്ധ ഖുർആനിലും ഹദീസിലും വന്നിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമാണ് ആ കാര്യം ചെയ്യേണ്ടത്. അതേപോലെ തന്നെ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്തതിന് മുമ്പ് അയാൾക്ക് പരിസരബോധവും അതേപോലെ കാര്യവരും ഉണ്ടായിരിക്കണം. അതല്ലാതെ അത് ഇറങ്ങി പുറപ്പെടാൻ പാടില്ല. ഒരുപക്ഷെ നമ്മളുടെ നന്മ വിരോധിക്കൽ അല്ലെങ്കിൽ തിന്മ വിരോധിക്കൽ, നന്മ കൽപ്പിക്കൽ തിന്മ വിരോധിക്കൽ എന്ന് പറഞ്ഞുകൊണ്ടുള്ള നമ്മളുടെ പ്രവൃത്തി ഒരുപാട് ഫിത്തിന് ഉണ്ടാക്കിയായിരിക്കാം, കുഴപ്പമുണ്ടാക്കിയേക്കാം. അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ അത് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മളുടെ നന്മ കൽപ്പിക്കലും അതേപോലെ തിന്മ വിരോധിക്കൽ കൊണ്ടും പ്രയോജനമുണ്ട് എന്നറിയുന്ന സ്ഥലത്താണ് അത് നിർവഹിക്കേണ്ടത്. അതല്ലെങ്കിൽ അതുകൊണ്ട് കുഴപ്പമായിരിക്കും സംഭവിക്കുക എന്ന് ബോധ്യപ്പെട്ടാൽ ആ പ്രവൃത്തിയുമായി മുന്നോട്ട് പോകാൻ പാടില്ല എന്നതും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് വ്യക്തിയിലുണ്ടായിരിക്കേണ്ടത്. രണ്ടാമത് അതിന്റെ ദർജകളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് മൻ റാമിക്കു മുൻകരൻ ഫൽ യുഗയ്യർ ഹുബിയദിഹി, നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും തിന്മ കണ്ടാൽ അവന്റെ കൈകൊണ്ട് തടുക്കട്ടെ എന്നാണ്. കൈകൊണ്ട് മാറ്റട്ടെ, ഇത് അധികാരമുള്ളവരെ സംബന്ധിച്ച് പറഞ്ഞതാണ്. ഓരോരുത്തർക്കും അധികാരമുള്ള സ്ഥലങ്ങളുണ്ട്. അവിടെ ഒരു രാജാവിന് അയാളുടെ രാജ്യത്ത് നന്മ കൽപ്പിക്കാനുള്ള അധികാരമുണ്ട്, തിന്മ പിന്നെ വിലക്കാനുള്ള അധികാരമുണ്ട്. അയാൾക്ക് അവിടെ ചെയ്യാം, അയാൾക്ക് അയൽ രാജ്യത്ത് അത് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ലോകം മുഴുവൻ നടപ്പാക്കാൻ പറ്റില്ല. ഒരു കുടുംബനാഥന് അയാളുടെ വീട്ടിൽ നന്മ കൽപ്പിക്കാനും തിന്മ വിരോധിക്കാനുള്ള അധികാരവും സ്വാധീനമുണ്ട്, അയാൾക്ക് അവിടെ ചെയ്യാം. ഇങ്ങനെ ഓരോരുത്തർക്കും അവരുടെ അധികാര പരിധിയിലാണ് നന്മ കൽപ്പിക്കാനും തിന്മ വിരോധിക്കാനുള്ള അധികാരം ഇസ്ലാം നൽകിയിട്ടുള്ളത്. അയൽവക്കക്കാരൻ്റെ വീട്ടിൽ പോയിട്ട് നന്മ കൽപ്പിക്കാൻ അയൽവാസിയോട് പറഞ്ഞിട്ടില്ല, അയാൾക്കത് കഴിയില്ല, അത് പ്രശ്നത്തിലേക്ക് നയിക്കുകയും ചെയ്യും. അതേപോലെ തന്നെ രണ്ടാമത്തേത്, അപ്പോൾ അധികാരമില്ലാത്തവൻ അത് ചെയ്യാൻ പാടില്ല. രണ്ട്, അധികാരമില്ലാത്ത ആള് ഫൈലം എസ്തത്തിയ ഫബിലിസാനഹി, അവന് കഴിയാത്തൊരു കാര്യമാണ് കൈകൊണ്ട് തടയുക, ബലമായി ആ കാര്യം നീക്കുക എന്നുള്ളത്. എന്നാൽ ഫൽ യുഗയ്യർ ഹുബിലിസാനഹി, അവൻ ചെയ്യേണ്ടത് അവൻ്റെ നാവുകൊണ്ട് പ്രഭാഷണങ്ങളിലൂടെ സംസാരങ്ങളിലൂടെ അതിനെ വിരോധിക്കലാണ്. അത് അതാതിൻ്റെ സ്ഥലങ്ങളിലും സന്ദർഭങ്ങളിലുമാണ് ആ കാര്യങ്ങൾ നടപ്പാക്കേണ്ടത്. അതിനു സാധ്യമല്ലാത്തവർ, എനിക്ക് അധികാരമില്ല സംസാരിക്കാൻ, അത് രാജാവിൻ്റെ അടുക്ക പോയി പറയാനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്ത് പറയാനോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനോ എനിക്ക് കഴിവില്ല, ശക്തിയില്ല. എന്നാലൊരു കാര്യം നമുക്കുണ്ട്, അതെന്താണ്? ഫബി കൽബിഹി, മനസ്സുകൊണ്ട് ആ തിന്മയെ വെറുക്കുക. ഞാൻ ഈ തിന്മയ്ക്കെതിരാണ്, ഞാൻ ഈ തിന്മ പ്രവർത്തിക്കുകയില്ല ഈ തിന്മയിൽ നിന്ന് സമൂഹവും ഞാനും മുക്തമായിരിക്കണം എന്ന ആഗ്രഹം ഉണ്ടായിരിക്കുക. അതാണ് ഈമാനിന്റെ ഏറ്റവും താഴെയുള്ള പദവി. അതിനപ്പുറത്തേക്ക് പിന്നെ ഈമാനില്ല. ഈമാനില്ലാത്ത ആളുകളാണ് തിന്മ കാണുമ്പോൾ സന്തോഷിക്കുകയും അല്ലെങ്കിൽ മിണ്ടാതിരിക്കുകയും ചെയ്യുന്നത്. അത് പിശാചിന്റെ സ്വഭാവമാണ്. അതേപോലെ മറ്റൊരു പിന്നെ വലിയ തിന്മയാണ് തിന്മകളിൽ സന്തോഷിക്കുക എന്നുള്ളത്. വേറൊരാൾ തിന്മ ചെയ്യുന്നത് കാണുമ്പോൾ അത് തടയണം, അതാണ് കഴിവുണ്ടെങ്കിൽ ചെയ്യേണ്ടത്. കഴിവില്ലെങ്കിൽ പറയണം, അതിനും കഴിവില്ല. എന്നാൽ മനസ്സുകൊണ്ട് വെറുക്കണം, അതുമില്ല. നേരെ മറിച്ച് അതിന് സന്തോഷിക്കുക, അതിന് ലൈക്ക് അടിച്ചു കൊടുക്കുക. അങ്ങനത്തെ ചില ആൾക്കാരുണ്ട് എൻ്റെ കൂടെ കൂടിയുള്ള ആളുകൾ, അവർക്കും തുല്യ ശിക്ഷ തന്നെയായിരിക്കും. വേറെ ചില ആളുകൾ തിന്മയോട് സ്നേഹമുള്ളത് കൊണ്ടല്ല, പക്ഷേ അത് മറ്റൊരാളിൽ നിന്ന് സംഭവിച്ചു എന്നുള്ളത് കൊണ്ട് സന്തോഷിക്കുക. ആ കണ്ടില്ലേ, ഇന്ന ആൾ അങ്ങനെ എഴുതിയിട്ടുണ്ട്, അത് മുക്കി പിടിച്ചുകൊണ്ട് നടക്കുക സന്തോഷിച്ചുകൊണ്ട്. വേറൊരാൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ഒരു ക്ലിപ്പുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷിക്കുക. നമ്മളുമായി എന്തെങ്കിലും അല്ലറ ചില്ലറ അഭിപ്രായ വ്യത്യാസം ഉണ്ടായതിൻ്റെ പേരിൽ വേറൊരാളിൽ നിന്നൊരു തെന്മ സംഭവിച്ചാൽ അത് പറയുക, അത് പ്രചരിപ്പിക്കുക എന്നുള്ളത് വലിയ കുറ്റാണ്. ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീ അൽ ഫാഹിഷത്തു ഫില്ലദീന ആമനു, വിശ്വാസികൾക്കിടയിൽ തിന്മ വ്യാപിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ, അത് ഇഷ്ടപ്പെടുന്ന ആളുകൾ, അവർക്ക് കടോരമായ ശിക്ഷ ഉണ്ടെന്നാണ്. ആ ഗണത്തിലാണത് വിടുക. അത് ഫേസ്ബുക്കിലിടുക, എന്തെങ്കിലും തിന്മ കണ്ടാൽ അവർക്ക് ഇന്നത് പറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കുക, അത് ശമാത്തത്താണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് തിന്മ പ്രചരിപ്പിക്കുന്നതിന് തുല്യമായ കുറ്റമാണ് അവർക്കുണ്ടാവുക. നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും തിന്മയെ വെറുക്കുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഹദാ വാഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.